നിഷ്കാരണമായി അഖണ്ഡ ചിന്മാത്രമായി ഇരിക്കുന്ന ബ്രഹ്മത്തെ, അഖണ്ഡ ചിന്മാത്രമായി നിഷ്കാരണമായി എന്ന് പറയുന്ന ബ്രഹ്മത്തിന്റെ വിശേഷണമായിട്ട് കൊടുക്കാം. അങ്ങനെ അർത്ഥം പറയാം. ഇപ്പൊ ബ്രഹ്മം അഖണ്ഡ ചിന്മാത്രമാണ്, അതിന് കാരണമില്ല, അങ്ങനെ ഒരർത്ഥം പറയാം. അല്ല, അഖണ്ഡ ചിന്മാത്രമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിഷ്കാരണമായിരിക്കുന്നതിന്, അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ അർത്ഥം പറഞ്ഞത്. അങ്ങനെയും പറയാം, കാരണം നിഷ്കാരണം എന്ന് പറയുന്നത് രണ്ടിനു യോജിക്കുന്നു. വിചാരദശയിൽ കാണപ്പെടുന്ന പ്രപഞ്ചം എന്ന് പറയുമ്പോൾ കല്പിതമാണ്. കല്പിതം എന്ന് പറയുമ്പോൾ ഇല്ല, ഇല്ലാത്തതിന് കാരണം വേണ്ട, പ്രതീതമാകുന്നു. അത് രണ്ടു തരത്തിലും പറയാം. ഒന്നുകിൽ ബ്രഹ്മത്തിന്റെ വിശേഷമാകാം നിഷ്കാരണം, അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ വിശേഷണം നിഷ്കാരണം എന്ന് പറയുന്ന ബ്രഹ്മം സത്യമായതുകൊണ്ട്. പ്രപഞ്ചത്തിന്റെ വിശേഷണം നിഷ്കാരണം എന്ന് പറയുന്നത് പ്രപഞ്ചം അസത്യമായതുകൊണ്ട്. അസത്യത്തിന് ശരിയായ ഒരു കാരണം, കാരണം എന്ന് പറയുമ്പോൾ അത് വാസ്തവ കാരണം. അവാസ്തവമായ കാരണങ്ങൾ പറയാം, വാസ്തവ ഒരു കാരണം പറയാൻ പറ്റത്തില്ല. രണ്ടും അദ്വൈതികൾ വ്യാഖ്യാനിക്കുന്നത് രണ്ടു തരത്തിലും പറയാം. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധത്തെ ഇതത്തെയും അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ തന്നെ മറയുന്നു, പ്രപഞ്ചം മറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മുന്നിൽ കണ്ടത് ആ കല്പിത പ്രപഞ്ചത്തിൽ നിന്നും എന്ത് നിരാധാരമായിരിക്കുന്ന ഇതം വൃത്തി, കാരണം അവിടെ പിന്നെ ഇതം വൃത്തിക്ക് ആധാരമില്ല. പ്രപഞ്ചത്തിൽ മറയുന്നു എന്ന് വെച്ചാൽ, അല്ല പ്രപഞ്ചം മറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതം വൃത്തിക്ക് ഒരു ആധാരമില്ല. അതുകൊണ്ട് ഊർധ്വമുഖിയായി ജീവഭൂതത്തോടുകൂടെ ഇതം പോയാൽ പിന്നെ ശേഷിക്കുന്ന അഹം, പിന്നെ അത് അഹം മാത്രമാകുന്നു. അത് കഴിഞ്ഞ് എന്തു ചെയ്യുന്നു, അതോടൊപ്പം ജീവബോധത്തോടു കൂടി, ജീവബോധമാണ് അഹംബോധം, അതിനോടൊപ്പം അഖണ്ഡ ചിത്തിൽ ലയിച്ചു. നേരത്തെ പറഞ്ഞ അഖണ്ഡ ചിന്മാത്രം, ചിന്മാത്രം എന്ന് വെച്ചാൽ ചിത്ത്, ചിദേവ ചിന്മാത്രം, ചിത്ത് രണ്ടാമതൊന്നില്ലാത്തതെന്നർത്ഥം. അങ്ങനെ അഖണ്ഡ ചിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധം, അറിവ്, ഭേദരഹിതമായ അറിവ്, അറിവിൽ ലയിച്ചിട്ട് എന്ന് വെച്ചാൽ അറിവിൽ അപ്രത്യക്ഷമാകുന്നു എന്നർത്ഥം. അറിവല്ലാതെ, അഖണ്ഡമായ ചിത്തല്ലാതെ രണ്ടാമതൊന്നുമില്ല. ഇവിടെ അഖണ്ഡമായ ചിത്തം എന്ന് പറയുമ്പോൾ അവിടെ ഇതം വൃത്തിയും പോയി അഹം വൃത്തിയും പോയി, രണ്ടും പോയി. അതാണ് ജീവബോധത്തോടു കൂടി എന്ന് പറയും. ജീവബോധവും പോയി, അഹംബോധവും പോയി, ഇതം ബോധവും പോയി, രണ്ടും പോയി. ചിത്ത് മാത്രമായി വരുന്നു, കേവലം ചിത്ത് മാത്രം നിലനിൽക്കുന്നു. ചിത്തിന്റെ പ്രത്യേകത എന്താണ്? ചിത്ത് എന്ന് പറയുന്നത് സ്വയം പ്രകാശം എന്ന് പറയുന്നു. അത് അറിവാണ്, എന്നാൽ അതൊരു അറിവിന് വിഷയമല്ല, ആണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അറിവായിരിക്കുക മറ്റൊരറിവിനും വിഷയമാകാതിരിക്കുക, അങ്ങനെയുള്ള ചിത്ത് മാത്രമായി അവശേഷിക്കുന്നു എന്നാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിടത്ത് ഇത് തന്നെ. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിടത്ത് ഇതാണ്. അവിടെ സ്വാഭാവികമായ ജ്ഞാനത്തെയാണ് പറയുന്നത്, ഉപാധിയോടുകൂടിയ അറിവ്. അതിനാണ് പറയുന്നത്. അവിടെയും ഉപാധിയായിരിക്കുന്ന എന്താണ്? മനസ്സ് തന്നെ, അന്ധകരണം, വൃത്തി, അല്ലെങ്കിൽ ബോധം, അറിവാകുന്ന ബോധം, അത് ഉപാധിയായിരിക്കുന്നു. ഇനി കേവലം ചിത്ത് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബോധവും പാടില്ല. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിടത്ത് അഹം എന്ന് പറയുന്നത് കൊണ്ട് അവിടെ അഹന്ത അംഗീകരിക്കുന്നില്ല, അഹന്തയെ നിഷേധിച്ചിട്ട് ബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ്. അഹം എന്ന് പറയുന്ന ബോധം അത് ബ്രഹ്മം എന്നല്ല പറയുന്നു. ഇവിടെ അഹം കാരണം താൻ ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ അവിടെ താനെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതിനുവേണ്ടി ആ ശബ്ദത്തെ ഉപയോഗിക്കുകയാണ്. അല്ലാതെ താനും ബ്രഹ്മവും രണ്ടിനും പറയുക, അഹത്തെ നിഷേധിച്ചിട്ട് ബ്രഹ്മത്തെ പറയും. പക്ഷെ അവിടെയും വരുന്നു, ഒന്ന് ബാഹ്യബോധമില്ല, മറ്റൊന്ന് ഉള്ളിലൊരു ബോധമുണ്ട്, സുഷുപ്തി എന്നുള്ള വ്യത്യാസം. ഓ, അഹംബോധം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ, ഒരാൾ പറയുന്നു ഞാൻ ആത്മാവാണോ എന്ന് പറയും. ഇപ്പൊ ഈ വിചാരദശയിൽ എന്ന് പറഞ്ഞാൽ ആ വിചാരദശയിൽ പറയുന്നു ഞാൻ ആത്മാവാണോ എന്ന് പറയും. അപ്പോ അവിടെ ഞാനെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ശരീര തുടങ്ങിയ ഈ പിണ്ഡത്തെയാണ് ഞാനെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനെന്നുള്ള അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു ഈ ശരീരാദി പിണ്ഡമല്ല ഞാൻ, മറിച്ച് ഇവിടെ പറയുന്ന പോലെ അഖണ്ഡ ചിത്താണ്. അതാണ് വിചാരദശയിൽ പറയുന്നു. എന്താ ഞാൻ ബ്രഹ്മ രണ്ടത്തിന് അംഗീകരിച്ചിട്ടല്ല പറയുന്നു, പക്ഷെ ശബ്ദപ്രയോഗം അങ്ങനെ സാധ്യമാവും. ഇപ്പോ മൺപാത്രം എന്ന് പറയുന്ന പോലെ മൺപാത്രത്തെ കണ്ടവരാൾക്ക് മൺപാത്രം എന്നേ പറയാൻ പറ്റും. വാസ്തവത്തിൽ ആൾക്കതിന്റെ തത്വം അറിയാം, മണ്ണിൽ നിന്ന് വേറിട്ടൊരു പാത്രമില്ല, അതാണ് അതിന്റെ തത്വം. പക്ഷെ തത്വത്തെ അറിയുമ്പോഴും അയാൾക്ക് പറയേണ്ടി വരും മൺ പാത്രം. മണ്ണെന്ന് പറയാനൊരു ശബ്ദം, പാത്രം എന്ന് പറയാൻ മറ്റൊരു ശബ്ദം, രണ്ടും കൂടെ ചേർത്തെ പറയാൻ പറ്റും. അത് വ്യവഹാരത്തിന്റെ ഒരു ദോഷമാണ്. അങ്ങനെ പറയുന്നൊരു ദോഷമില്ല. അതുപോലെ തന്നെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് പറയാണ് ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു മൺപാത്രം എന്ന് പറയുമ്പോൾ അയാൾക്കറിയാം ഈ ഞാൻ എന്ന് പറയുന്നത് ശരീരാദികളിലുള്ള അഭിമാനമാണ്, മനുഷ്യൻ ഞാൻ എന്നറിയുന്നു. പക്ഷെ ആ ഞാനിനെ തന്നെ ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ അതിനെ നിഷേധിച്ചിട്ട് ആണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അവിടെ പറയുന്ന ചിത്ത്, അഖണ്ഡ ചിത്ത്, അതാണ് താനെന്ന് പറയുന്നത്. അപ്പോ പാത്രം എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നു, നിഷേധിച്ചിട്ടാണ് പറയുന്നത് എന്താണ്? തത്വത്തെ അറിയുന്നതാണ്. മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രമില്ല എന്നറിയുന്നവൻ പാത്രത്തെ നിഷേധിച്ചിട്ട് മണ്ണെന്ന് പറയുകയാണ്. പക്ഷെ ഈ തത്വമൊന്നും അറിയാത്തവനാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ രണ്ടിനെ അംഗീകരിക്കുന്നു. അവനങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഈ പാത്രം വേറെയാണോ അതോ മണ്ണ് വേറെയാണോ രണ്ടും ഒന്നാണോ, ഇത്തരത്തിലൊന്നും ചിന്തിച്ചിട്ടില്ല. അത് നോക്കിയും മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം. അപ്പൊ അവൻ പറയുന്നത് എന്താണ്? മൺപാത്രം എന്ന് പറയുമ്പോൾ പാത്രത്തിന്റെ സ്വതന്ത്രമായ അസ്തിത്വത്തെ നിഷേധിക്കുന്നില്ല. നിഷേധിക്കാത്ത പാത്രത്തെയും പാത്രത്തിന് കാരണമായിരിക്കുന്ന മണ്ണിനെയും കണ്ടിട്ടെന്ന് പറയുകയാണ് മൺപാത്രം എന്ന് പറയും. അപ്പൊ പ്രയോഗം തത്വത്തെ അറിയുന്നവനും തത്വത്തെ അറിയാത്തവനും ഒരുപോലെ തന്നെ ചെയ്യുന്നു, അതിന് വ്യത്യാസമില്ല. പക്ഷെ തത്വത്തെ അറിയുന്നവൻ പറയുമ്പോൾ അവൻ മനസ്സുകൊണ്ട് പാത്രത്തെ നിഷേധിക്കുന്നു, പാത്രത്തിന്റെ അനുഭവം ഉണ്ടെങ്കിലും തത്വത്തിൽ അതില്ല. പരമാർത്ഥത്തിൽ അങ്ങനെ വേറെ ഒരു സാധനമില്ല. പാത്രമില്ലെന്നല്ല പറയുന്നത്, എന്താണ് അതിന്റെ പരമാർത്ഥം? പാത്രമില്ലെന്നാണ്, മണ്ണിൽ നിന്ന് വേറിട്ടൊരു പാത്രമില്ലെന്നാണ്. അല്ല, പാത്രമില്ലെന്നല്ല പറയുന്നത്. എന്തുകൊണ്ട് പാത്രം ഇല്ലാന്ന് പറയാൻ കഴിയുന്നില്ല? പാത്രം അനുഭവത്തിലുള്ളതാണ്. പാത്രം എന്ന് പറയുന്നത് അനുഭവത്തിലുള്ളതാണ്. അപ്പൊ പാത്രമില്ലെന്ന് ഒരാൾക്ക് പറയാൻ പറ്റില്ല. പാത്രം കൊണ്ട് പല ഉപയോഗങ്ങളുമുണ്ട്. കാണുന്ന കാര്യം പറയുന്നതല്ല, കാണുന്നതിന്റെ അനുഭവിക്കുന്നതിന്റെ തത്വത്തെ പറയുകയാണ്. എന്ത് തത്വത്തെ പറയണമെങ്കിൽ എങ്ങനെ പറയും? മണ്ണിൽ നിന്ന് വേറിട്ടൊരു പാത്രമുണ്ട് എന്ന് പറയും. അവിടെ മൺപാത്രം എന്ന് പറഞ്ഞാൽ അവിടെ അയാൾ പാത്രത്തെ നിഷേധിച്ചിട്ട് മണ്ണ് സത്യമാണെന്ന് അറിഞ്ഞിട്ടാ പറയുന്നു. അപ്പോൾ ഇങ്ങനെ വിചാരം ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? പറയുന്നു ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ, ശരിയായ വിചാരം ചെയ്യുന്നയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു? ഞാനെന്ന് പറയുന്ന ഈ അനുഭവത്തെ, ശരീരമാകുന്ന ഈ പിണ്ഡം, ഇതിനകത്തുള്ള ഞാനെന്നുള്ള ഈ അനുഭവത്തെ നിഷേധിച്ചിട്ട് ഞാൻ ഈ നശിച്ചു പോകുന്ന ശരീരമല്ല മറിച്ച് ബ്രഹ്മമാണ്, ചിത്താണ് എന്നാണ് ഒരാൾ വിചാരദശി പറയുന്നത്. പക്ഷെ സമാധി പ്രക്രിയ അനുസരിച്ച് പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ പോരാ എന്നാണ്. കാരണം ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പറയുന്നു, ഇങ്ങനെ അറിഞ്ഞ പോരാന്നാണ്. കാരണം ഈ പ്രപഞ്ചം ഇങ്ങനെ സത്യമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് സത്യമുണ്ട്. സത്യമായി അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ സത്യമല്ല. സത്യമായി അനുഭവപ്പെടുക എന്ന് വെച്ചാൽ പ്രപഞ്ചം പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നുണ്ട്, പ്രത്യക്ഷമായി സത്യമായി അനുഭവപ്പെടുന്നുണ്ട്. പുക കണ്ടിട്ട് തീയുണ്ടെന്ന് അനുമാനിക്കും പോലെ അല്ല, പ്രത്യക്ഷമായി കാണുകയാണ്. ശരീരം സത്യമാണ്, പുസ്തകം സത്യമാണ്, മേശ സത്യമാണ്, അങ്ങനെ പ്രപഞ്ചാനുഭവം സത്യമാണ് എന്നുള്ള ഈ അനുഭവം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ഒരാൾ പ്രത്യക്ഷമായി ഗ്രഹിച്ചിട്ടാ പറയുന്നു. ഇനി അങ്ങനെ പ്രപഞ്ചത്തെ ഗ്രഹിക്കുമ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതോ? ബ്രഹ്മസത്വമാണ്, ചിത്തമാണ്, ആനന്ദമാണെന്നെല്ലാം പറയുന്നു. പക്ഷെ അങ്ങനെ പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പ്രപഞ്ചത്തെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നത് കൊണ്ട് പ്രത്യക്ഷമെന്ന് പറയുന്നത്? അതുപോലെ ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷമൊന്നും ഉണ്ടാകുന്നു. ബ്രഹ്മത്തെക്കുറിച്ച് അറിഞ്ഞയാൾ എങ്ങനെ അറിഞ്ഞോ? ബ്രഹ്മത്തെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാണ്? ഇതുപോലെയുള്ള ശാസ്ത്രങ്ങളൊന്നും അറിഞ്ഞു, മറ്റുള്ളവർ പറയുന്ന കേട്ടറിഞ്ഞു. ഓരോരുത്തർ പറയുന്നു ഇങ്ങനെ ബ്രഹ്മമുണ്ട്, അങ്ങനെ അറിഞ്ഞു. പക്ഷെ പ്രപഞ്ചത്തെ അറിയുന്ന അങ്ങനെയല്ല, പ്രത്യക്ഷമായ അറിയാണ്. പറഞ്ഞു കേട്ട അറിവെന്ന് വെച്ചാൽ സ്വർഗമുണ്ട്, ദേവതകളുണ്ട് എന്നൊക്കെ അറിയുന്നത് പോലെയാണ്. അപ്പോ സ്വർഗമുണ്ടെന്നൊരാൾ പറഞ്ഞു, അപ്പൊ അയാൾ പറഞ്ഞതിന് വിശ്വസിച്ചിട്ട് താനും സ്വർഗത്തെ കുറിച്ച് അറിയുന്നു. സ്വർഗം ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമാണ്, ദേവതകൾ പ്രത്യക്ഷമാണ്. ഇതും പ്രത്യക്ഷമല്ലെങ്കിലും എന്ത് ചെയ്യുന്നു? അയാൾ അറിയും. അതുപോലെ ബ്രഹ്മത്തെ അറിയും, ബ്രഹ്മമുണ്ട്. അപ്പൊ അങ്ങനെ അറിയുന്നതിനെ എന്ത് പറയും? പരോക്ഷം ജ്ഞാനം എന്ന് പറയും. ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതിന് അപരോക്ഷ ജ്ഞാനം എന്ന് പറയും. അപ്പൊ പ്രപഞ്ചം അസത്യമാണെന്ന് പറഞ്ഞാലും പ്രപഞ്ചത്തെ അപരോക്ഷമായി അറിയുന്നുണ്ട്. ബ്രഹ്മം സത്യമാണെന്ന് പറഞ്ഞാലും ബ്രഹ്മത്തെ പരോക്ഷമായി അറിയുന്നു. അതാണ് വ്യത്യാസം. ഏതെന്തിനെയാണോ സത്യമെന്ന് പറയുന്നത് അതിനെ പരോക്ഷമായി അറിയുന്നു. ഏതെന്തിനെയാണോ അസത്യം എന്ന് പറയുന്നത് അതിനെ കേൾക്കുന്നുണ്ട്. പറയുന്നു ഉറങ്ങിപ്പോയ എന്താണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്? ദിവാസ്വപ്നം. ഏതൊന്നിനെയാണോ അസത്യം എന്ന് പറയുന്നത് അതിനെ അപരോക്ഷമായി അറിയുന്നു. ഏതെന്തിനെയാണോ സത്യം എന്ന് പറയുന്നത് അതിനെ പരോക്ഷമായി അറിയുന്നു. പറയുമ്പോ ചെറുപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ പറയുന്നതിന്റെ മറുകണ്ടം ചാടാനും നോക്കരുത്. പറയുന്നത് മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ബുദ്ധിയൊന്നും പ്രയോഗിക്കാൻ പോകരുത്. കൈ ഇരിക്കട്ട് ആവശ്യം വരും. തൽക്കാലം പറയുന്നത് കേട്ടോണ്ടിരിക്കും. വേറെ എന്തെങ്കിലും ചിന്തിച്ച് പോകുന്നതാണ് ഈ പറയുന്ന മനസ്സിലാക്കാൻ. അപ്പം പരോക്ഷമായി അസത്യം സത്യമായ ബ്രഹ്മത്തെ അറിയുകയും അപരോക്ഷമായി അസത്യമായ പ്രപഞ്ചത്തെ അറിയുന്നു. അതാണ് വിചാരദശയിൽ ഒരാൾ അറിയുന്നത്. അപ്പൊ സമാധി പ്രക്രിയ എന്താണ് പറയുന്നത്? ഇങ്ങനെ അറിഞ്ഞ പോലെ പിന്നെങ്ങനെ അറിയണം? സർപ്പത്തെ കാണുന്നു, അസത്യമായ സർപ്പത്തെ കാണുമ്പോൾ അത് അപരോക്ഷമായിട്ട് തന്നെ അറിയുന്നു. സത്യമായ രജ്ജുവിനെ കാണുമ്പോഴോ അസത്യമായ സർപ്പത്തെ കണ്ടതും അപരോക്ഷം പ്രത്യക്ഷമാണല്ലോ. കൺമുമ്പിൽ കാണുകയാണ്, കണ്ണുകൊണ്ട് കാണുകയാണ്, ഇതാ ഇവിടെ എന്ന് പറയുകയാണ്. ഒരനുഭവം പ്രത്യക്ഷമായി കാണും. അതിനൊക്കെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുകയും അതൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ട്. എന്നാലും പൊതുവെ പറഞ്ഞാൽ എന്തു പറയാം, മുമ്പിൽ കാണുന്ന സർപ്പം അപരോക്ഷമാണ്. ഞാൻ അദ്വൈതയോട് പറയാം അത് സാക്ഷിഭാസ്യമാണെന്നൊക്കെ പറയും. കാരണം ആ അനുഭവങ്ങളൊക്കെ വിശദീകരിക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. ചിന്തിച്ച് ചിന്തിച്ച് പോകുമ്പോൾ അതൊക്കെ ഒരുപാട് നൂലാമാലകളിൽ എന്താണ് സാക്ഷിഭാസ്യം എന്നുള്ളത്. എന്തായാലും അപരോക്ഷമാണ്. അതേസമയം സർപ്പത്തെ കാണും വിട്ടിട്ട് രജ്ജുവിനെ കാണുമ്പോഴോ അതും അപരോക്ഷമാണ്. ശരി, അപരോക്ഷമായിരുന്ന ആ സർപ്പ അനുഭവം എങ്ങനെ മറഞ്ഞു? എങ്ങനെ മറഞ്ഞു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയും. അതിന്റെ കൂടെ പറഞ്ഞ എന്താണ്, കയറ്റുന്ന കണ്ടത്തിൽ പറ്റി നിന്ന് ഉണങ്ങുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? കയറിനെ അപരോക്ഷമായി കണ്ടപ്പോ, അല്ലെങ്കിൽ കയറിനെ അപരോക്ഷമായി അറിഞ്ഞപ്പോ, പ്രത്യക്ഷമായി അപരോക്ഷത്തിന് പ്രത്യക്ഷമൊന്നും പറഞ്ഞു, പ്രത്യക്ഷമായി അറിഞ്ഞപ്പോ എന്ത് ചെയ്തു? സർപ്പം പോയി. അപ്പൊ ഈ പ്രപഞ്ചം അസത്യമാണ് എന്നറിയുന്നു. അതിപ്പോ എന്താണ്, സർപ്പത്തെ അപരോക്ഷമായി കണ്ടുകൊണ്ടിരുന്നാലും അത് അസത്യം തന്നെ. അതിനെ അപരോക്ഷമായി കാണുന്നു അല്ലെങ്കിൽ പ്രത്യക്ഷമായി കാണുന്നു എന്നുകൊണ്ട് സത്യമാകുന്നില്ല. രണ്ട് കാര്യങ്ങളുണ്ട് സർപ്പത്തെ സംബന്ധിച്ച്. അതിനെ അപരോക്ഷമായി കണ്ടുകൊണ്ടിരുന്നാലും അത് അസത്യമാണ്. ഒന്ന് തിരിച്ചും പറയാം, എന്താണ് എങ്ങനെ അത് അസത്യമാണെങ്കിലും പ്രത്യക്ഷമായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ടേം പറയാം എങ്ങനെ, അതിന് ഞാൻ ഇപ്പൊ പറഞ്ഞത് ആണ് നേരത്തെ പറഞ്ഞത്. നേരത്തെ എന്താ പറഞ്ഞത്? നേരത്തെ എന്താ പറഞ്ഞത്? അസത്യമാണെങ്കിലും അപരോക്ഷമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ രണ്ടാമത് പറഞ്ഞവനെയും പറയാം എങ്ങനെ പോയി. ഒന്ന് കഴിയുമ്പോ അടുത്ത് നേരത്തെ പറഞ്ഞതോ, അസത്യമാണെങ്കിലും അപരോക്ഷമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അപരോക്ഷമാണെങ്കിലും അസത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു വെച്ചാൽ അത് അസത്യവും അപരോക്ഷമാണെന്നർത്ഥം. സർപ്പം എന്ന് പറയുന്ന അസത്യമാണ്, അപരോക്ഷമാണ്. അപ്പൊ ഈ പ്രപഞ്ചം അതുപോലെ ആയിരിക്കണം. എന്തേ അപരോക്ഷമാണെങ്കിലും അസത്യമായിരിക്കണം, അസത്യമാണെങ്കിലും അപരോക്ഷമായിരിക്കണം. പ്രപഞ്ചം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം തന്നെ എടുത്താണ്. ഇത് അസത്യമാണെങ്കിലും അപരോക്ഷമാണ്, പ്രത്യക്ഷമാണ്. ഇത് പ്രത്യക്ഷമാണെങ്കിലും അസത്യമാണ്. ഈ കാരന്റെ കാര്യം എടുത്താലോ, നമ്മുടെ ആപേക്ഷികമായി പറയണം. ഉദാഹരണത്തിന് അങ്ങനെ പറയാൻ പറ്റും. ഉദാഹരണത്തിന് പരിമിതി വേണം. കയറ് അപരോക്ഷവുമാണ്, സത്യവുമാണ്. സത്യവുമാണ്, അപരോക്ഷവുമാണ്. അപ്പൊ എങ്ങനെ സർപ്പം മറഞ്ഞു? എങ്ങനെയാ സർപ്പം മറഞ്ഞത്? സത്യമായ കയറിന്റെ അപരോക്ഷം ഞാനും കൊണ്ടാണ് മറഞ്ഞത്. സത്യമായ കയറിന്റെ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ അനുഭവം ഒരാൾക്കും മറയണമെങ്കിലും എന്ത് വേണം? സത്യമായ ബ്രഹ്മത്തിന്റെ അപരോക്ഷം ഞാനും വേണം. അപ്പൊ ഇത് രണ്ടും സംഭവിക്കണം. സത്യമായ ബ്രഹ്മത്തിന്റെ അപരോക്ഷ ജ്ഞാനം സംഭവിച്ചാൽ പ്രപഞ്ചം മറഞ്ഞു തന്നെ തീരും. അല്ലേ? രജ്ജുവിന്റെ സത്യമായ രജ്ജുവിന്റെ അപരോക്ഷ ജ്ഞാനം സംഭവിച്ചാൽ സത്യമായ സർപ്പത്തിന്റെ അപരോക്ഷ ജ്ഞാനം തന്നെ ഇല്ല. അപ്പോ കയറിന്റെ ജ്ഞാനം ഉണ്ടായാൽ സർപ്പം മറയൂ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടനുഭവങ്ങളിലും വ്യത്യാസം ഉണ്ടെങ്കിലും എന്നാൽ രണ്ട അനുഭവങ്ങളിലും സമാനതയുണ്ട്. രണ്ട് അനുഭവങ്ങളിലുള്ള സമാനത എന്താണോ, രണ്ടു അപരോക്ഷമാണ്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താണോ, ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവും. അപ്പൊ അപരോക്ഷമാണെങ്കിലും മറഞ്ഞു പോകും. അതാണ് വിശേഷം. കയറിന്റെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ സർപ്പജ്ഞാനം അപരോക്ഷമാണെങ്കിലും മറഞ്ഞു പോകും. അതൊരു ഉദാഹരണം മാത്രം. അതുപോലെ ഇവിടെ സംഭവിക്കണം. സത്യമായ ബ്രഹ്മത്തിന്റെ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുമ്പോൾ പ്രപഞ്ചം മറയണം. ഇതാണ് സമാധി പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് പറയുന്നത് എന്താണ്? സത്യമായ ബ്രഹ്മത്തിന്റെ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകും. ആ അപരോക്ഷ ജ്ഞാനം ഏതൊരവസ്ഥയിലാണോ ഉണ്ടാകുന്നത്, ആ അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോ അവശ്യമായും എന്ത് ചെയ്യണം? ഈ പ്രപഞ്ചം മറഞ്ഞിരിക്കണം. അപ്പോ അവിടെ അപരോക്ഷ ജ്ഞാനത്തെ എന്ന് പറയുന്നത് സമാധിയിലുണ്ടാകുന്ന അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം. അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ജ്ഞാനം അപരോക്ഷമായി ഒരാൾക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്, ആ അവസ്ഥയാണ് എന്ന് പറയുന്നത് സമാധി അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ആ അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, വിചാരിച്ച് ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധോദയം. അതാ ഒരു അപരോക്ഷ ജ്ഞാനമാണ്. ഇതാണ് സമാധി പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ അത് സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞതുപോലെയോ ദേവതകളെ കുറിച്ച് അറിഞ്ഞതുപോലെയോ അല്ലെങ്കിൽ വിചാരം ചെയ്യുമ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നതുപോലെ അല്ല സമാധി പ്രക്രിയ പറയുന്നു. ഇതൊന്നുമല്ല, അത് നമ്മൾ പേരുന്ന ഞാൻ ബ്രഹ്മമാണ് നീ ബ്രഹ്മമാണെന്നും പറയുന്ന പോലെ അല്ല അത്. അപ്പൊ ഈ ജാഗ്രത അവസ്ഥ തന്നെ മാറിപ്പോകും, സ്വപ്നമല്ല സുഷുപ്തികൾ. അപ്പോൾ ഉണ്ടാകുന്ന ബോധം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ സംബന്ധിച്ച് ഇപ്പൊ ഉള്ളതുപോലെയുള്ള ബോധമല്ല, പിന്നെ അതെന്താണോ അപരോക്ഷ ബോധം, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അപരോക്ഷ ബോധം എന്ന് പറയുന്നത്. ആ അപരോക്ഷ ബോധത്തിൽ ഒരാൾ എത്തിച്ചേരുമ്പോ അത് ജാഗ്രതത്തിലല്ല സ്വപ്നത്തിലല്ല സുഷുപ്തിയിലല്ല, പക്ഷെ അതും ബോധമാണ്, ഒരറിവാണ്. അവിടെ എന്താണ് ഇതം വൃത്തിയുമില്ല അഹം വൃത്തിയും രണ്ടുമില്ല. ശരി, ആ അപരോക്ഷ ബോധം എങ്ങനെയായിരിക്കും? അഹം ബ്രഹ്മാസ്മി. അപരോക്ഷ ബോധം എങ്ങനെയാണ്? അഹം ബ്രഹ്മാസ്മി. അതാണ് ആദ്യമേ പറഞ്ഞത്, അഹം ബ്രഹ്മാസ്മി എന്നാണ് ആ അപരോക്ഷ ബോധത്തെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിചാരം ചെയ്യുന്ന ഒരാള് തന്നെ ഈ പറയുന്ന പോലെ അഖണ്ഡ ചിത്തായി അറിയുന്നു, തന്നെ അഖണ്ഡ ചിത്തായി ഒരു അറിവുണ്ടാകുന്നു. ഇപ്പൊ പറയുന്ന പോലെ തന്നെ ഞാൻ അഖണ്ഡമായ ചിത്താണെന്ന് ഇപ്പൊ പറയുന്ന പോലെ തന്നെ, പക്ഷെ അറിവിന് വ്യത്യാസമുണ്ട്. ഇവിടെ ഇപ്പൊ ഞാനത് പറയുമ്പോ അറിവിന് എന്തു പറയും? വീണ്ടും ഉറങ്ങി സമാധിയിലാണ്. ഇപ്പൊ ഞാന് അറിയുമ്പോ ഈ അറിവിന് എന്ത് പറയും? പരോക്ഷ ജ്ഞാനം. ഞാൻ ഈ ജാഗ്രതയിൽ നിന്ന് വിട്ട ഒരവസ്ഥയിൽ ഇങ്ങനെ വിചാരം ചെയ്ത് ചെയ്ത് ചെയ്ത് എനിക്കൊരു ബോധോദയം ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഈ ജാഗ്രതനെ മറച്ചു കളയുന്ന ബോധോദയം. അവിടെ ജ്ഞാനത്തിന് എന്തു പറയും? ഇവിടെ ഇപ്പൊ ഞാൻ ബ്രഹ്മമാണെന്ന് പറയുമ്പോ, ഞാൻ ബ്രഹ്മമാണെന്ന് പറയുമ്പോ ഞാൻ എന്ന എന്റെ ഈ ശരീരത്തിൽ ഉറച്ചിരിക്കുന്ന ബോധത്തെയാണോ ബ്രഹ്മമെന്ന് പറയുന്നത്? ആണോ ഞാൻ ബ്രഹ്മമാണെന്ന് പറയുന്നു? ഞാനെന്ന് പറയുന്നത് ഇപ്പൊ ഈ ശരീരത്തെ കുറിച്ചാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാനാണ്, നീ ആരാണ്, ഞാൻ എന്നാരാണ്, എന്റെ പേര് എന്നതാണ്, എന്റെ അച്ഛൻ എന്നതാണ്, അമ്മ, ഞാൻ ജനിച്ച സ്ഥലം എന്നതാണ് എന്നൊക്കെ പറയുമ്പോ എന്തിനെ ആശ്രയിച്ചാ ഞാനെന്ന് പറയുന്നത്? അപ്പൊ ഞാൻ ബ്രഹ്മമാണെന്ന് പറയുമ്പോഴും ആ അർത്ഥത്തിലാണോ പറയുന്നത്? പിന്നെ പിന്നെ എങ്ങനെ പറയുന്നത്? നമ്മൾ കേൾക്കുന്നില്ല ഇവിടെ അല്ലേ? പിന്നെ എങ്ങനെ പറയുന്നു? ഈ ശരീരത്തിലുള്ള ഈ ബോധത്തെ നിഷേധിച്ചിട്ട് പറയുന്നു എന്ന് പറഞ്ഞാണത് തുടങ്ങിയതെന്ന്. ശരീരത്തിലുള്ള ഈ ബോധത്തെ നിഷേധിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്താണ് ഇപ്പൊ പറയുമ്പോഴും ഞാൻ ബ്രഹ്മമാണ്? അല്ല, ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശരീരം ബ്രഹ്മമെന്നാണോ പറയുന്നത്? ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന ഈ ശരീരം ബ്രഹ്മമെന്ന് അറിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അപ്പൊ ഇവിടെ പറയുമ്പോഴും നിഷേധിച്ചിട്ടാണ് പറയുന്നത്. പരോക്ഷമായ ജ്ഞാനത്തിലും ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനെന്ന് പറയുമ്പോൾ നിഷേധിക്കുന്നു. അപ്പൊ അപരോക്ഷമായ ജ്ഞാനത്തിലും എന്താണ് വ്യക്തമായും എന്ത് പറയുന്നു? നിഷേധിക്കുന്നു. എങ്ങനെ നിഷേധിക്കുന്നു? കാരണം അപരോക്ഷമായ ജ്ഞാനത്തിൽ ഒരാള് സമാധിയിലാണ്, അങ്ങനെ സമാധി എന്ന് പറയും ജാഗ്രതത്തിലാണ്. അങ്ങനെ അപരോക്ഷമായ ജ്ഞാനത്തിലിരിക്കുന്ന ഒരാൾക്ക് പ്രപഞ്ചമേ ഇല്ല. അപ്പൊ ശിഷ്യം മുമ്പിലുണ്ടോ? ഉപദേശിക്കാൻ പറ്റൂ? യാതൊന്നും. ഉറക്കം പോലെ ഒരവസ്ഥ. ഉറക്കത്തിൽ ഏതെങ്കിലും ഗുരു ശിഷ്യനെ ഉപദേശിക്കും? ഉപദേശിക്കും. അപ്പൊ ശിഷ്യനില്ല, പിന്നെ എന്റെ ഉപദേശിക്കും. അപ്പൊ അങ്ങനെ ഒരു അനുഭവത്തിലെത്തിയതിനു ശേഷം ഉണർന്ന് ജാഗ്രത വന്നിട്ടാണ് ഉപദേശിക്കുന്നത്. അപ്പോ അയാൾ ശിഷ്യനോട് പറയുന്നു, ഞാൻ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ ശേഷം പറയുന്നത് ഞാനും അഹം ബ്രഹ്മാസ്മിയാണ്, എന്താ വ്യത്യാസം? നിനക്കുണ്ടാകുന്ന ജ്ഞാനം എന്താണ്? ഇപ്പോൾ ഉള്ള ജ്ഞാനം എന്ന് പറയുന്നത് പരോക്ഷമാണ്, എനിക്കുണ്ടായത് അപരോക്ഷം. അതിന്റെ ആവശ്യം എന്താ? പരോക്ഷ ജ്ഞാനത്തിന്റെ ആവശ്യം എന്താ? ഇതുപോലെ എന്താ അതിന്റെ ആവശ്യം എന്താ വന്നത്? ഇപ്പോഴും നിഷേധിച്ചിട്ടാണ് പറയുന്നതെന്നല്ലേ പറഞ്ഞത്? പിന്നെ അതിന്റെ ആവശ്യം എന്താ വന്നത്? പ്രപഞ്ചം മറഞ്ഞു, പ്രപഞ്ചം പ്രപഞ്ച കാരണമായ എന്തോ കാരണം, പ്രപഞ്ചം അസത്യമായതുകൊണ്ട് തന്നെ അതിന് സത്യമായൊരു കാരണമില്ലാന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ കാരണത്തിന് അജ്ഞാനം എന്ന് പറയും. അതെല്ലാം പോയി, അജ്ഞാനം പോയി, പ്രപഞ്ചവും പോയി, എല്ലാം പോയി. അജ്ഞാനം ഈ പ്രപഞ്ചം സകാരണം കാരണത്തോടു കൂടി ഇല്ലാതായത് എവിടെ? അപ്രത്യക്ഷമായത് എവിടെ? സമാധിയിലാണ്. അപ്പൊ ശിഷ്യനത് സംഭവിക്കുന്നുണ്ടോ? സമാധി എത്തുന്ന വരെ സംഭവിക്കത്തില്ല. അപ്പോ അപരോക്ഷമായിരിക്കുന്ന ഈ പ്രപഞ്ചം അസത്യമാണെങ്കിലും ഇവിടെ മറയുന്നില്ല. അത് മറയുന്നതിന് അപരോക്ഷമായ ഒരു ജ്ഞാനം വേണം. അതാണ് സമാധി സംഭവിക്കുന്നതെന്നാണ് സമാധി പ്രക്രിയയിൽ പറയുന്നത്. ആചാര്യന്മാരെല്ലാം പഴയകാലം പോലെ പറയുന്നത് എന്നാൽ ഒരു അപരോക്ഷ ജ്ഞാനം കൂടിയേ തീരും, എന്നാലേ പ്രപഞ്ചം മറയത്തുള്ളൂ. പ്രപഞ്ചം പറയുമ്പം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ അനുഭവത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനം, അവിദ്യ, മായ എന്നൊക്കെ പറയുന്ന അതും പോകുന്നു. അതൊന്നും സത്യമല്ലെങ്കിലും അതും ഇല്ലാതാകുന്നു, അതിന്റെ പ്രതീതി തന്നെ ഇല്ലാതാകുന്നു. അപ്പൊ ചുരുക്കത്തിൽ എന്താണ്? അപരോക്ഷമായ പ്രപഞ്ച പ്രതീതിക്ക് ഇല്ലാതാക്കുന്നതിന് സകാരണം കാരണത്തോടുകൂടി ഇല്ലാതാകുന്നതിന് അപരോക്ഷമായൊരു അറിവ് വേണം. എന്തിനെ കുറിച്ചുള്ള? ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ്. അപ്പൊ ആ ജ്ഞാനത്തെ എന്ന് പറയുന്നു? അപരോക്ഷമായ ജ്ഞാനം എന്ന് പറയുന്നു. അതാണ് സമാധി സംഭവിക്കുന്നത്, അതിനാണ് സമാധി എന്ന് പറയുന്നത്.